അലൈൻമെന്റ് ഇത് ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷന് വേണ്ടിയും ഒക്കെ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് വിവരമുള്ള ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഇത്തരം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഒന്ന് ലീഡർഷിപ്പ്, മറ്റൊന്ന് മാനേജ്മെന്റ്. മനസ്സിലായോ? അപ്പൊ ഈ ലീഡർഷിപ്പും മാനേജ്മെന്റും രണ്ടാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നതിന് ഇത് രണ്ടും പലയിടത്തും കൂട്ടി യോജിക്കും, എന്നാലും രണ്ടും രണ്ടാണ്. ഈ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവര് ശ്രദ്ധിക്കുന്നത് ഒരു കാര്യം ഇങ്ങനെ വൃത്തിയായി ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ ആശ്രമം പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ഇടുക, മാനേജ്മെന്റിന്റെ പണിയാണ്. ഓഫീസിലെ ഫയലുകളെല്ലാം കറക്റ്റായിട്ട് വെക്കുക. അവിടെ കൂടുതലും മാനേജ്മെന്റ് നോക്കുന്നത് എന്താണ്? പെർഫെക്ഷനാണ്, കാര്യങ്ങൾ പെർഫെക്റ്റ് ആയി ചെയ്യുക. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതിനുള്ള പ്രാധാന്യം കൊടുക്കുന്നു. ലീഡർഷിപ്പ് കാരണം ഇവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ലീഡർഷിപ്പിനെ ആശ്രയിച്ചായിരിക്കണം, മാനേജ്മെന്റിനെ ആശ്രയിച്ചായിരിക്കരുത്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് അബൌട്ട് പെർഫെക്ഷൻ. പിന്നെ എങ്ങനെയായിരിക്കണം അത്? മോർ അബൌട്ട് അലൈൻമെന്റ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ ഗ്രൂപ്പിൽ എല്ലാ വ്യക്തികളുമായിട്ട് ഉണ്ടാക്കുന്ന സൗഹാർദ്ദം, ഒരു പറയുന്ന സാഹോദര്യം, അതാണ് അലൈൻമെന്റ്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ഇതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ഇരിക്കുന്ന ഒരാൾ വേണ്ട അതാണ്. അങ്ങനെയുള്ളവർ ലീഡർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രസ്ഥാനത്തിന് പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ. അതിന്റെ വളർച്ചയും വികാസവും അതിന്റെ ഉള്ളിലുള്ള ശാന്തി സമാധാനവും എല്ലാം ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിനെ ആശ്രയിച്ച് വേണം. അതും ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്, മനസ്സിലായോ? പക്ഷെ അതിൽ നെഗറ്റീവ് വരാൻ പാടില്ല. അതിനുവേണ്ടിട്ട് തന്നെ ഞാൻ ആദ്യം മോഡിയുടെയും മറ്റവന്റെയും ഉദാഹരണം പറഞ്ഞു. പോസിറ്റീവ് തന്നെ ആയിരിക്കണം. പക്ഷെ ഇവിടെ പോസിറ്റീവ് ആകേണ്ടത്, ഇവിടെ പോസിറ്റീവാണ് സ്വാമി നേരത്തെ പറഞ്ഞത്, എത്തിക്സ് ആൻഡ് ക്രെഡിബിലിറ്റി. ഒറ്റ വാക്കി പറഞ്ഞു ഇന്റഗ്രിറ്റി, ക്രെഡിബിലിറ്റി, ഇത്തരം കാര്യങ്ങളിലാണ് ട്രസ്റ്റ് വരും. ആ അതാണ് കറക്റ്റ്. നിങ്ങളൊരു ലീഡർ എന്ന് ഒരാളെ കാണുമ്പോ അയാളിൽ നിങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ അയാളിൽ ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോ ഒരു ഏറ്റവും പ്രധാനമായി കാര്യം പറയുന്നത് അതിന്റെ ട്രാൻസ്പെരന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ സുതാര്യത ഉണ്ടായിരിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഇന്റഗ്രിറ്റി എന്നും ഓണസ്റ്റി എന്നൊക്കെ പറയുന്നതിന്റെ പ്രധാനമായ കാര്യം ഇതാണ്. വേറെ ആരും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? വേറെ ആരും കാണുന്നില്ല അതുകൊണ്ട് ഞാനിത് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഇപ്പോ ഈ മേശപ്പുറത്ത് 10 രൂപയിരിക്കുന്നു, ഉദാഹരണം പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് വരുന്നു, നാലുപാട് നോക്കുന്നു, ആരുടെ എടുത്ത് പോക്കറ്റ് വയ്ക്കുന്നു. വേറെ ആരും കാണുന്നില്ല അതുകൊണ്ട് ഇതെന്റെ പോക്കറ്റ് വയ്ക്കാം എന്ന് വിചാരിച്ച അവിടെ ട്രാൻസ്പെരൻസി ഇല്ല. ഇത് എല്ലാ കാര്യങ്ങളിലും, അയാളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളിലും അത് വേണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം, പ്രത്യേകിച്ചും ഈ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസ്, ചാരിറ്റബിൾ, പിന്നെ അതിനുപരിയായിട്ട് എന്താണിത്, സന്യാസിമാരുടെ സംഘടനയാണ്. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എത്തിക്സ് ആയിരിക്കണം. അയാൾക്ക് മാത്രമേ ലീഡറാകാൻ പറ്റൂ, പക്ഷെ അവിടെ മാനേജ്മെന്റിന് ആള് വേണം. വേണ്ടേ? മാനേജ്മെന്റിനുള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ലീഡർഷിപ്പ് വരാൻ പറ്റത്തില്ല. കാരണം അവന്റെ എത്തിക്സ് ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അവനെ ലീഡറായിട്ട് ആരും അംഗീകരിക്കില്ല, അവനാരും ട്രസ്റ്റ് ചെയ്യത്തില്ല. അല്ലേ? എന്നുവെച്ചാൽ നമ്മൾ ഒരാളെ കുറിച്ച് പറയണം, നല്ല കഴിവുള്ള ആളാണ്, പക്ഷേ എന്താണ്, പക്ഷേ നല്ല കഴിവുള്ള ആളാണ്, പക്ഷേ മോഷ്ടിക്കുന്നില്ല, ഇന്റഗ്രിറ്റി ഇല്ല, ഓണസ്റ്റ് ഇല്ല. എത്തിക്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ആ, അത് എന്നുവെച്ചാൽ അങ്ങനെയുള്ളവരെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ തകർന്നു. അതല്ലേ ഇവിടെ മുമ്പ് സംഭവിച്ചത്? അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത് മോറൽ വാല്യൂസ് ഉള്ള ആളായിരിക്കണം. മോറൽ വാല്യൂസ് ഉള്ള ആളായിരിക്കണം. ഈ മോറൽ വാല്യൂസിനെ കുറിച്ച്, ഈ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്നത് ഒരു ഇന്നർ കോമ്പസ് ആണെന്നാണ്. കോമ്പസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വടക്ക് നോക്കിയാൽ. അപ്പൊ ഒരാൾക്കൊരു ഇന്നർ കോമ്പസ് ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ മോറൽ വാല്യൂസ്. അപ്പൊ ആ ഇന്നർ കോമ്പസ് കാണിക്കുന്ന ആ വഴിയെ തന്നെ ആയിരിക്കണം അയാളുടെ ഡയറക്ഷൻ. അതായിരിക്കണം, കാരണം കോമ്പസ് എന്ന് പറയുന്നത് പഴയ കാലത്ത് ഇന്ന് ഉപയോഗിക്കുന്നത് വഴി കാണിക്കാനാണ്. വടക്ക് നോക്കിയ യന്ത്രം, അതല്ല അതല്ല അതല്ല, കോമ്പസ് എന്ന് പറയുന്നത് വടക്ക് നോക്കിയ യന്ത്രം, തെറ്റിദ്ധരിക്കരുത്. മറ്റത് വേറെ, അതല്ല, അതൊന്നും അല്ല. ഇത് മറ്റേ ജ്യോമെട്രി ബോക്സിനാണ്. ഇത് ഇന്നർ കോമ്പസ് എന്ന് പറയുന്ന വടക്ക് നോക്കിയ യന്ത്രം മോറൽ വാല്യൂസ് ഒരുത്തന്റെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മളെ ഇൻട്രോസ്പെക്ട് ചെയ്യണം. ആ അത് കാണിക്കുന്ന ടുവേഴ്സ് ദാറ്റ് ഡയറക്ഷൻ ആയിരിക്കണം എന്ത് ചെയ്യണം, ഇവ സഞ്ചരിക്കേണ്ടത്. പക്ഷെ അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ അവന് വേണ്ടത് എന്താണ്? മോറൽ കറേജ്. ഈ തന്റെ ഇടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇവന് വേണ്ട തന്റെ ഇടം, ഒരു ലീഡർക്ക് വേണ്ട തന്റെ ഇടം എന്താണ്? മോറൽ കറേജ് ആണ്. അത് മോറാലിറ്റി ഉണ്ടാവുമ്പോ കറേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവണമെന്ന്. മോറാലിറ്റി വരുമ്പോ ഉണ്ടാവുന്ന വെച്ചാൽ ഈ കറേജ് അത് എന്ത് സംഭവിക്കുന്ന വെച്ചാലേ, ഈ മോറൽ കറേജ് എന്ന് പ്രത്യേകം പറയാൻ കാരണം മനുഷ്യനെപ്പോഴും എന്തിനോടും കോംപ്രമൈസ് ചെയ്യുന്നതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. മനസ്സിലായോ? ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ, നാളെ മുതൽ ശരിയാക്കാം അല്ലേ. ഇപ്പൊ ഇങ്ങനെ വന്നു കിട്ടിയ ഒരു അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം, നാളെ മുതൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. കോംപ്രമൈസ് ചെയ്യാത്ത അതിനെയാണ് മോറൽ കറേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്റിഗ്രിറ്റിയുള്ള എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു. അല്ല, അതിനെ കുറിച്ച് ഇവിടെ പറയുന്നതെന്നറിയാമോ? ഈ പറയുന്ന ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ ഒരാളെ ഇത്തരം ക്വാളിറ്റികളെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വേണം? എന്തുവേണം? ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഷുഡ് ബി അവയർ അബൌട്ട് ദിസ്. ഇത്തരം ക്വാളിറ്റികൾ വേണം, ഇതാണ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള. ഇമ്പ്രൂവ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെ വരുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് പറ്റൂ, പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, അയാളെ ആയിരിക്കണം ഒരിടത്ത് ലീഡറായി കാണേണ്ടത്. അങ്ങനെ ഒരു ലീഡർ വേണം. മനസ്സിലായോ? അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരാള് അതുകൊണ്ട് എന്താണ് ഒരു ലീഡർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഒരു ലീഡർക്ക് എപ്പോഴും വേണ്ടത് മറ്റുള്ളവരുമായിട്ടുള്ള ഇമോഷണൽ ഇന്റലിജൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. പക്ഷെ ഒരു വ്യക്തിയുമായിട്ടും അയാൾക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്ത് റിലേഷൻഷിപ്പാണ് വേണ്ടത്? പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. മനസ്സിലായ എന്റെ വ്യത്യാസം? അതുകൊണ്ടാണ് പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. എന്ന് വെച്ചാ നമ്മൾ എനിക്കിപ്പോ അനീഷുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അനീഷിന്റെ ഗ്രൂപ്പിൽ ചേരും. സ്വാമിയായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചേരും. എനിക്ക് എല്ലാവരോടും ഉള്ളത് എന്താണ്? ഈക്വലാണ്. കാരണം പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. ഈ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്താണ് ഗുരു പറയുന്ന സഹോദര്യമോ സഹോദരമോ ഒരു ന്യൂനതയില്ല. സംഗതി അത് തന്നെയാണ്. ഈ സഹോദര്യം എന്ന് പറയുന്നത് തന്നെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. എന്നുവെച്ചാ ഒരു വ്യക്തി തന്റെ ഉയർച്ചയ്ക്കും താൻ പ്രവർത്തിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നു, രണ്ടിനും വേണ്ടി പ്രവർത്തിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് ബലി ത്യാഗമൊന്നും ആവശ്യമില്ല. മനസ്സിലായോ? രണ്ടും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകണം. തന്റെ പ്രോഗ്രസും സ്ഥാപനത്തിന്റെ പ്രോഗ്രസും ഒരുപോലെ പോകണം. അപ്പോ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാണ്. ചെയ്തു പുള്ളി സ്വന്തം അമ്മയെ പോലും അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ല. അല്ല, ആ പുള്ളിയെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. പുള്ളി ഇതൊക്കെ കറക്റ്റാണോന്നൊന്നും എനിക്കറിയത്തില്ല. പുറമേ കാണുന്ന ചില കാര്യങ്ങളെ അറിയാവൂ. പുറമേ കാണുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം നമുക്കൊരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി വിലയിരുത്താൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നത്, ഇവിടെ ഐഡിയലായി പറയുന്നത് എന്താണ്? പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാകും. എന്ന് വെച്ചാൽ ഞാൻ ഒരാളുമായിട്ട് വളരെ ഹൃദയപൂർവ്വം പോയി ഒരു ബന്ധം ഉണ്ടാക്കി വെക്കുന്നു. അപ്പൊ നമ്മൾ മുമ്പിൽ ഇത്രയും അടുത്തിരിക്കല്ലേ, അയാളുടെ താല്പര്യത്തിന് ഞാൻ നിന്നില്ലെങ്കിൽ അയാൾ എന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ചെയ്യും. നീ എന്നാലും ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് നീ എനിക്ക് വേണ്ടി അത് ചെയ്തില്ലല്ലോ, ഇനി നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാനും നീ ആയിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണ്, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതാണ് ബ്ലാക്ക് മെയിലിങ്. അത് പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ വെച്ചത് കൊണ്ടാണ്, നമ്മൾക്ക് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലാതിരുന്നുകൊണ്ടും, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിൽക്കുന്നതെന്നും, നമുക്ക് വേണ്ട പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ല പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ബാർഗെയിനിങ്ങിനുള്ള യാതൊരു അവകാശമില്ല. നമ്മളോടൊരാൾക്ക് ബാർഗെയിൻ ചെയ്യാനോ നമ്മൾക്ക് വേറൊരാളോട് ബാർഗെയിൻ ചെയ്യാനോ, ഇല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു കളയൂ എന്ന് പറയാനോ, നീ എന്നോടുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ ഞാൻ ചത്തു കളയൂ എന്ന് പറയാനോ, ഇതൊക്കെയാണ് ബ്ലാക്ക് മെയിലിങ്. അങ്ങനെ പറയും, ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുകയാണ്, എന്നിട്ടും എന്റെ ഒരു താല്പര്യം നീ പരിഹരിച്ചില്ല, അതുകൊണ്ട് ഇനി അത് ഞാൻ ചത്തുകളയും. മനസ്സിലായി? സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അത് കാണും. എല്ലാരും ചെയ്യും. ഇപ്പൊ തന്നെ എന്താണ് സ്ഥാനം ഈ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ കൊടുക്കാൻ, അതാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ കൈ മുറിച്ച് അത്തല്ല, അവനബദ്ധം പറ്റിപ്പോയി, മറ്റേ കൈ മുറിച്ച് രക്തം വയ്ക്കുന്ന ഇമോഷൻ ബ്ലാക്ക് മെയിലിംഗ് ആണ്. മറ്റുള്ളവരെല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. അവർ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും. അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. അപ്പൊ ഇവർക്ക് ഇവര് പേഴ്സണലായ ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ്, ഒരു പ്രൊഫഷണൽ ബന്ധമല്ല. മനസ്സിലായോ? അപ്പോ നമ്മളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോ എന്താണ്, ഒരിക്കലും പേഴ്സണൽ റിലേഷൻഷിപ്പ് ആരുമായിട്ടും ഉണ്ടാക്കരുത്, പ്രൊഫഷണലായിരിക്കും. എന്തുകൊണ്ട്? നമ്മള് വ്യക്തിയും വ്യക്തിയും തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണെങ്കിൽ അതെന്നും ഒരുപോലെ ഇരിക്കും. മനസ്സിലായോ? എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്വാമിമാർക്ക് പറ്റുന്ന സ്വാമിമാരെയെല്ലാം കൂടുതൽ വിശ്വസിക്കുന്നത് പുറത്തുള്ള പൈസ ഉള്ള ഗൃഹസ്ഥന്മാരുമായിട്ട് ഭയങ്കര ഫോസ്റ്റമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അവര് നശിച്ച് നാറാണക്കല്ല ആ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇവിടെ ഈ സ്വാമിമാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ മണ്ഡത്തം അത് പേഴ്സണൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റഗ്രിറ്റിയോ അല്ലെങ്കിൽ അവരുടെ എത്തിക്കോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതിപ്പം അവര് നമ്മളെ ശരിക്കും ചൂഷണം ചെയ്യും. അതെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ഈ പറയുന്ന ഇന്റഗ്രിറ്റി ഒരു മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവന് ഇതിനെ കുറിച്ചൊക്കെ ബോധമുണ്ടല്ലോ, ഇവനിത് ഡെവലപ്പ് ചെയ്യണല്ലോ. എന്നുവെച്ചാ ഇപ്പോ എനിക്കൊരാളുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായി, ഞാൻ അതിന്റെ ഗുണവും ദോഷവും മനസ്സിലാക്കി, ഇത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി, ഇങ്ങനെയല്ല വേണ്ടതെന്നും മനസ്സിലായി. മനസ്സിലാകുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു, എനിക്ക് അബദ്ധവും പറ്റി, അബദ്ധം പറ്റാം, അടുത്ത് വീണ്ടും ഞാൻ എന്ത് ചെയ്യും, വേറെ ആളുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകത്തില്ല. പിന്നെ എന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് പ്രൊഫഷണലായിരിക്കും. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ സ്വാമിമാർക്ക് വീഴ്ച പറ്റി എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, വീഴ്ച പറ്റാറുണ്ട്, പക്ഷെ നമ്മളെന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കും, അത് ദോഷം ചെയ്യും. അപ്പോ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമേ പാടുള്ളൂ, അല്ലാതെ പാടില്ല, ആരുമായിട്ടും പാടില്ല. അത് പക്ഷെ നമ്മള് നിത്യവും സഹകരിക്കുന്ന നമ്മളോട് കൂടെയുള്ള ആൾക്കാരുമായിട്ട് ഈ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പറയാം. നീ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗം, ഒരു ബ്രഹ്മചാരിയോ ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എന്താണ് അന്തേവാസിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കസ്റ്റമർ, അല്ലെങ്കിൽ ഭക്തന്മാരെന്നൊക്കെ പുറമേ ഉള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നില്ലേ, അവരെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സാണ്. ശരിക്കും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കസ്റ്റമേഴ്സാണ്. അപ്പൊ ഒന്നുകിൽ ബ്രഹ്മചാരി അല്ലെങ്കിൽ സന്യാസി അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ്, ഈ ഭക്തന്മാരെന്ന് വിളിക്കുന്നതിനും നല്ല അവരേക്ക് എന്താ വിളിക്കേണ്ടത്, കസ്റ്റമേഴ്സ്. ഇത്രയും ആൾക്കാരുമായിട്ട് നമുക്കുള്ള ബന്ധം എന്ന് പറയുന്നത് പ്രൊഫഷണലായിരിക്കും, പേഴ്സണലായിരിക്കും. ഇതിനെക്കുറിച്ച് അപ്പൊ നമുക്കങ്ങനെ ആരെങ്കിലുമായിട്ടൊരു പേഴ്സണൽ ബന്ധം നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് നമ്മൾ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാകുക. എന്നുവെച്ചാൽ അവരൊന്നൊരു കാര്യം പറഞ്ഞ് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അവര് കാര്യം പറയും. കാരണം വ്യക്തിപരമായ അടുപ്പമല്ലേ. ഈ സ്വാമി വിചാരിക്കുന്ന എന്താണ്, സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ അടുക്കളയിൽ ചെന്ന് കയറാം, അവിടുന്ന് ചാപ്പാട് കഴിക്കുക, ഇതൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത്രയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവന്റെ നിന്ന് വല്ല നക്കാപ്പിച്ചും കിട്ടും. അത് ഇതൊക്കെ വളരെ മാന്യമായ രീതിയിൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടായാലും കിട്ടും, അതിന് പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല. നമുക്കൊരു പ്രൊഫഷണലായ ബന്ധമാണെങ്കിൽ ശരി, മനസ്സിലാവും. ഞാൻ ഒരു സ്വാമി, നീ ഒരു കസ്റ്റമർ, അവരിതെല്ലാം നമുക്ക് ചെയ്തു തരും, ഒരു കുഴപ്പമില്ല. പക്ഷെ മറ്റ് അപ്പോ അവർക്ക് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എക്സ്പ്ലോയിറ്റേഷൻ. നമ്മളെന്ത് ചെയ്യുന്നു, അവനെ വളരെ ബുദ്ധിപൂർവമായി അവനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു, അവന്റെ കാശൊക്കെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അവൻ നമ്മളെ കൊണ്ട്, ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, എന്താണ് പൊളിറ്റീഷ്യന്മാരും സ്വാമിമാരും തമ്മിലുള്ള ബന്ധം, പൊളിറ്റീഷ്യന്മാരും സ്വാമിമാരും തമ്മിലുള്ള ബന്ധം ഇതാണ്. ഈ പറയുന്ന നമ്മള് ഈ പൊളിറ്റീഷ്യന്മാരെന്ന് പറയുന്നത് ആരാണ്? നമ്മളെ സംബന്ധിച്ച് ആരാണ്? നമ്മള് കസ്റ്റമേഴ്സാണ്, മനസ്സിലായോ? നമ്മൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. നമ്മൾ ശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും പറ്റില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്, ഓരോ വ്യക്തിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മാനേജ്മെന്റ് എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരത്തില്ല. അതാണ് അതിന്റെ വ്യത്യാസം. മാനേജ്മെന്റ് എല്ലാവർക്കും പറ്റത്തില്ല. പക്ഷെ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി കൾട്ടിവേറ്റ് ചെയ്യുന്നതായോണ്ട് ഏതൊരാൾക്കും അത് വളർത്തി വളർത്തിയെടുക്കാം. ഇതിന്റെ അടിസ്ഥാന ഫോർമുല മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഇപ്പോ പരസ്പരം സഹായിക്കുന്നു. എനിക്കൊരാവശ്യം വരുമ്പോ അനീഷ് എന്നെ സഹായിക്കുന്നു. അനീഷിനൊരാവശ്യം വരുമ്പോൾ ഞാൻ അനീഷിനെ സഹായിക്കുന്നു. ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന് പ്രയാസം വരും. കാരണം അനീഷ് എന്നെ സഹായിച്ചു. അപ്പൊ എനിക്ക് തോന്നുകയാണ് ഈ സഹായം പോരാ, ഇത്രയാണ് അല്ല അനീഷ് ചെയ്യേണ്ടിയിരുന്നെന്ന് തോന്നിക്കഴിഞ്ഞാ അനീഷിനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാനും അതുപോലെ ചെയ്യും. കാരണം ഇതൊക്കെ പേഴ്സണലായിട്ടാണ് എടുക്കുന്നു, മനസ്സിലായോ? പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മളെന്ത് ചെയ്യുന്നു, ഇത് രണ്ടും നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി നിൽക്കുന്നു. എനിക്കൊരു ആവശ്യം വന്നാൽ സഹായിക്കേണ്ടത് അനീഷിന്റെ ഡ്യൂട്ടി, അത് ആ പ്രൊഫഷന്റെ ഭാഗമാണ്. അനീഷിനൊരു ആവശ്യം വന്നാൽ സഹായിക്കേണ്ട എന്റെ ഡ്യൂട്ടി, എന്തുകൊണ്ട്? എന്റെ പ്രൊഫഷന്റെ ഭാഗമാണ്. അപ്പൊ പിന്നെ കൂടുതൽ കുറവ് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്നാൽ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക, അനീഷിന് പറ്റുന്ന കാര്യങ്ങൾ അനീഷ് ചെയ്യുക. അപ്പോ ഇത് അതിൽ രണ്ടു കൂട്ടർക്കും എന്ത് വേണം? അക്കൗണ്ടബിലിറ്റി വേണം. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അല്ല, എന്താണ് അക്കൗണ്ടബിലിറ്റി? ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ മാത്രമേ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും, പേഴ്സണൽ റിലേഷൻഷിപ്പിൽ അതുണ്ടാവത്തില്ല. അക്കൗണ്ടബിലിറ്റി എന്താണ്? അതായത് ഇത്രേ ഉള്ളൂ, വിഷമിക്കണ്ട, ബുദ്ധിമുട്ടുണ്ട. അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, അതിന്റെ ഗുണമായാലും ശരി ദോഷമായാലും ശരി, അത് ഞാൻ ഏറ്റെടുക്കുക. അതാണ് അക്കൗണ്ടബിലിറ്റി. ഓരോരുത്തരും അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രൊഫഷണലിസം. പ്രൊഫഷണലിസം എന്ന് പറയുന്നു, മനസ്സിലായോ? അപ്പൊ നമ്മള് എനിക്കിതൊക്കെ സംഭവിച്ച് അനീഷ് എടുത്തം കാരണമാണ് എന്ന് പറയേണ്ട അവസ്ഥ വരെ ഇത് നമ്മൾ പറഞ്ഞോട്ടേ ഇരിക്കും. അതെന്തുകൊണ്ടാണ്? ഇതിന്റെ എല്ലാ അടിസ്ഥാനപരമായ കാരണം നമ്മൾ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ നിർത്തുന്നതുകൊണ്ടാണ്. നമ്മൾ പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ. എന്റെ ഉത്തരവാദിത്വം എന്നിലിരിക്കുന്നു, അനീഷിന്റെ ഉത്തരവാദിത്വം അനീഷിന്റെ ഇരിക്കുന്നു. അപ്പോ പരസ്പരം ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലായോ? ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയാം. അതെ, ബ്ലെയിം ഷിഫ്റ്റിംഗിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ എന്റെ പരാജയങ്ങൾ അനീഷിന്റെ തലയിൽ കെട്ടി വെക്കുക. നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ വരുന്ന ഓരോ വ്യക്തിയും എന്താണ്, ഒരു ഗ്രൂപ്പിന്റെ ലീഡറാണ്. ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തി, ഇത് ക്രമേണ. എന്ന് വെച്ചാൽ ഇത് ഒരാൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം വാസ്തവത്തിൽ നമുക്കൊരു ഈ പറയുന്ന ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓരോരുത്തരും പരസ്പരം മത്സരിച്ചുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടി? ഇതിനു വേണ്ടിയിട്ടാണ്. ഈ ക്വാളിറ്റികൾ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അത് അവരവരുടെ ക്വാളിറ്റിയും വർദ്ധിക്കും, ക്വാണ്ടിറ്റിയും വർദ്ധിക്കും. ആ ക്വാളിറ്റി ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവർ മത്സരിച്ചുകൊണ്ടിരിക്കും. ആ ഇവിടെ മത്സരമുണ്ട്, നെഗറ്റീവാ. അതായത് ഇപ്പൊ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു ദോഷം എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഇംപാർഷ്യൽ ആകാൻ പറ്റത്തില്ല, ന്യൂട്രൽ ആകാൻ പറ്റത്തില്ല. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇമോഷണലായിട്ട് നമ്മൾ ഇമോഷണലായിട്ട് നമ്മളിപ്പം ചായ്വരും. കാരണം ചോദിച്ചാല് ഒരു ഈ ടിവി സംസാരിക്കുന്ന ആൾക്കാര് അപ്പൊ ഈ ഒരു ജോസഫ് ജോർജ് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു DSP ഇങ്ങോട്ട് പഴയത് പള്ളിയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പള്ളിക്ക് അനുകൂലമായിട്ട് ഇരിക്കുന്നു. സഡൻലി പുള്ളി അവിടെ പുള്ളി എത്തിച്ചും ഒന്ന് നോക്കുക അങ്ങനെയുള്ളവരെ കാണാൻ പറ്റും. അത് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായി റിലീജിയനായിട്ട്. അത് ഈ അറ്റാച്ച്മെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിക്കുന്നത് ഒരു എന്താണ് ഒരു ഫെനറ്റിക് ആയിട്ട് മാത്രം. ഇതിന് എപ്പോഴും നമ്മള് കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ സന്യാസം എന്ന് പറയുന്നത് എന്താണ്, അതൊരു പ്രൊഫഷനാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ കാഴ്ചപ്പാടും അതാണ്. മറ്റേതൊരു പ്രൊഫഷൻ പോലെ ഇതൊരു പ്രൊഫഷനാണ്. ഇതൊരു പ്രൊഫഷനായി കണ്ടുകഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ആ പിന്നെ ആ പ്രൊഫഷനിൽ നമുക്ക് ഇന്റഗ്രിറ്റി വേണം, ഓണസ്റ്റി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കത് ഉണ്ടായാൽ മതി. ഇതൊരു പ്രൊഫഷനാണെന്ന് തിരിച്ചറിയുക. ഇമോഷണൽ ഇന്റലിജൻസ് വേണം. ശങ്കരാചാര്യം പറഞ്ഞ ലിംഗ മാത്രം വസ്ത്രമാണ്. ശങ്കര പറഞ്ഞേക്ക മണ്ടത്തരങ്ങൾ അതൊക്കെ അബദ്ധമാണ്, അത് ഇതുമായിട്ട് കൂട്ടിപ്പഴിക്കരുത്. പറഞ്ഞിട്ടുണ്ടല്ലോ ലിംഗമാത്രം വസ്ത്രം അടയാളം അത്രയേ ഉള്ളു. അല്ലാതെ പെട്ടെന്ന് പോയിക്കുന്നു. എന്താ നമ്മള് ചേഞ്ച് ഗുരു പറഞ്ഞ എന്താണ് സന്യാസി എന്നില്ല, ത്യാഗി പരോപകാരി. ത്യാഗവും പരോപകാരവും എന്ന് പറയുന്നത് അയാളുടെ പ്രൊഫഷനാണ്. ആ രീതിയിൽ അത് ശങ്കരാചാര്യ പറഞ്ഞിട്ടില്ല. ശങ്കരാചാര്യ ഡിക്ഷണറിയില് പരോപകാരം എന്ന് പറയുന്ന ഒരു വാക്കേയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞ അബദ്ധങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവരരുത്. കാലം കഴിഞ്ഞു. ത്യാഗി പരോപകാരി അതിന്റെ ഒരു ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് അതിപ്പോ ഒരു ബ്രഹ്മചാരിയോ അല്ലെങ്കിൽ അതിന്റെ കർമ്മയോഗമായാലും അത് പരോപകാരമാണ്. അതേസമയം അവന് ആത്മജ്ഞാനം ഉണ്ടായെന്ന് വിചാരിച്ചു, അതുണ്ടായിരുന്നാലും പിന്നെ ലോക സംഗ്രഹാർത്ഥം ചെയ്യുന്നത്. കർമ്മയോഗം എന്നുള്ള വാക്കുണ്ടല്ലോ, ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മയോഗം. കർമ്മയോഗം എന്നുള്ളതിന് പകരം നമ്മൾ പറയേണ്ടത് അതൊക്കെ കാലഹരണപ്പെട്ട വാക്കുകളാണ്. സർവീസ്, മനസ്സിലായോ? സിമ്പിൾ സർവീസ്. അതായത് ഈ കർമ്മയോഗത്തിനുള്ള ഒരു വലിയൊരു പ്രശ്നം എന്തെന്ന് അറിയാമോ? ഇന്റർപ്രിട്ടേഷണൽ പ്രോബ്ലം. ഇതിനകത്ത് ഈ ഇന്റർപ്രിട്ടേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിന് എത്രയോ നല്ലതാണ് ഗുരു പറഞ്ഞു. എന്താണ് പരോപകാരം? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ, ഇതാണ് സർവീസ്. ആ ഇതാണ് സർവീസ് എന്ന് പറയുന്നത്. ഇപ്പൊ സർവീസ് എന്ന് പറയുമ്പോ സംഗതി സിമ്പിളായി, മനസ്സിലായോ? ആ പിന്നെ നമ്മുടെ ഈ കർമ്മയോഗം ഒക്കെ കൊണ്ടുവരുന്നതിൽ കാലഹരണപ്പെട്ട ആശയങ്ങൾ അതിനൊന്നും ആവശ്യമില്ല. പിന്നെ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളിനി കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങളുടെ ഒരു ജീവിതം വേണം എന്താണെന്ന് പഠിച്ചെടുക്കാൻ. പിന്നെ അത് ചെയ്യേണ്ടത് എത്ര ഭാഷയും പഠിച്ചാലും കർമ്മയോഗം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാം. സർവീസ് എന്ന് പറയുന്നതിന് ദൈവം ഉണ്ടെങ്കിൽ ചെയ്യാം, ദൈവം ഇല്ലെങ്കിൽ ചെയ്യാം. നല്ലൊരു മനസ്സുണ്ടായാൽ മാത്രം മതി, ആർക്കും ചെയ്യാം. അപ്പൊ പിന്നെ സർവീസ് എന്ന് പറയുന്നല്ലേ ഏറ്റവും നല്ലത്. അത് മറ്റത് ഈ ആൾക്കാർ പറയുന്നു ഞങ്ങള് കർമ്മയോഗം ചെയ്യുന്നു. എന്തായി കർമ്മയോഗം എന്ന് ചോദിച്ചാൽ ഇവൻ ബബ്ബബ്ബാന്നടിക്കും. കാരണം അവന് പറയാനോ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ എന്ന് ചിലത് പറയും. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു. എങ്ങനെയാ ഈശ്വരനെ അർപ്പിക്കുന്നത്? മനസ്സുകൊണ്ട് എങ്ങനെ അർപ്പിക്കുന്നു? അതേന്നെ, അതെങ്ങനെ അർപ്പിക്കുന്നത്? മനസ്സുകൊണ്ട് അർപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ഡയലോഗുകള്. അത് എന്താ ചെയ്യേണ്ടത്? ഞാൻ അപ്പൊ അതുകൊണ്ട് സർവീസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത്, സർവീസ് അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എന്താണ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ? സർവീസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹ്യൂമാനിറ്റിക്ക് സർവീസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന പ്രൊഫഷണൽസ്. അപ്പോൾ ആ പ്രൊഫഷണൽസിന്റെ ഒരു ദൗത്യമാണ്, അവരുടെ ഒരു ഡ്യൂട്ടിയാണ് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയെടുക്കുക. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടി വരുന്നത് അയാളുടെ ട്രസ്റ്റ് വർത്തിയായിരിക്കും. മനസ്സിലായി? അയാൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയണം, അയാളെ മറ്റുള്ളവരും വിശ്വസിക്കണം. ചെയ്യാൻ പറ്റും. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? അയാൾക്ക് ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കും, അയാൾ ഓണസ്റ്റ് ആയിരിക്കും, അയാൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും, അയാളുടെ ഒരു കൾപ്രിറ്റ് ആയിരിക്കരുത്. മനസ്സിലായോ? ഇനി അയാൾ എന്നുവെച്ചാ ആൾക്കാരെ പറ്റിക്കുന്നവൻ, പറ്റിപ്പ്, പറ്റിപ്പ് പാർട്ടി എന്ന് പറയുന്നു. പറ്റിപ്പ് പാർട്ടി ആയിരിക്കരുത്. അപ്പോ ഈ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് പറയുന്നത്, ഇന്നർ കോമ്പസ്. ഈ കോമ്പസ് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാലും അതിനൊരു ഡയറക്ഷൻ കാണും. വടക്ക് നോക്കി യന്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? അത് എപ്പോഴും അങ്ങനെ കാണിക്കത്തും. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഇന്നർ കോമ്പസ് എന്ന് പറയുന്നതാണ് നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ എത്തിക്സ്. അപ്പൊ ആ അതിന്റെ ആ കോമ്പസിന്റെ ഡയറക്ഷനിൽ തന്നെ അവൻ സഞ്ചരിക്കുന്നവനായിരിക്കണം. അതാണ് അക്കൌണ്ടബിലിറ്റി. അപ്പൊ അവന്റെ വാക്കും പ്രവൃത്തി ഒരുപോലെ ആയിരിക്കും, അവന്റെ മനസ്സും പ്രവൃത്തി ഒരുപോലെ ആയിരിക്കും. അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഒന്നും പെർഫെക്ഷൻ സാധ്യമല്ലല്ലോ. നമുക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും അത് തെറ്റ് ചെയ്യാൻ നമ്മൾ ഈ കോമ്പസ് കൂടെ പോകുന്നു. നമ്മക്കുള്ളിൽ ഒരു ഭയങ്കര ആനന്ദം, തീർച്ചയായിട്ടും അത് കഴിയുമ്പോ ഭയങ്കര ഒരു ആനന്ദം. അത് അത് പറയുന്നത് എന്തെന്നറിയാം? ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഈ ഇന്നർ കോമ്പസിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അയാള് സാറ്റിസ്ഫൈ ആയിരിക്കും. മറിച്ചാണെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതായത് ഒരു പളുങ്ക് പാത്രം, പാല് അമൃതമൊക്കെ എടുത്തു വെക്കാൻ പറ്റിയ ഒരു പളുങ്ക് പാത്രം ആണ്. പക്ഷെ അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എന്റെ സ്ഥിതി? അതിന്റെ എല്ലാ ക്വാളിറ്റിയും പോയി. പിന്നെ അതിനകത്തതൊന്നും സൂക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് പൊട്ടാതിരുന്നു കഴിഞ്ഞാൽ അതാണ് അതേ ഡയറക്ഷൻ പോകാം. ഈ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അയാള് നിരന്തരം അയാളെ അയാൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്താണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ അതെയാണ്, കറക്റ്റ്, ഗിൽറ്റി കോൺഷ്യസ്. എവിടെയെങ്കിലും ഒരു ചെറിയ പറ്റില്ല, അതിനാണ് പറയുന്നത്, അതിനാണ് പറയുന്നത് കോൺഷ്യൻഷ്യസ്നെസ്. കോൺഷ്യസ് അല്ല, കോൺഷ്യൻഷ്യസ്നെസ്. കോൺഷ്യസ് മൈൻഡ് അല്ലല്ല, ഇവരെ കൊണ്ട് പലവണ ഞാൻ പറയിച്ചാണ്, പറയാൻ മാർക്കല്ല. എന്താണ് പറഞ്ഞ പലവണ ഞാൻ പറയിച്ചാണ്. എന്താണ് കോൺഷ്യൻഷ്യസ്നെസ്? അല്ലല്ല അല്ല, ഇപ്പൊ പറയിച്ചിട്ടേ ഞാൻ അല്ല, അല്ല ഒന്നുകൂടെ പറയാം. കോൺഷ്യൻഷ്യസ്നെസ്, അത് കോൺഷ്യൻ എന്ന് പറയുന്നിടത്ത് നിർത്തുക. നമുക്ക് ഉച്ചരിക്കാം കോൺഷ്യൻഷ്യസ്നെസ്. അല്ല അല്ല, ആ രണ്ടാമത്തെ ഭാഗം കൂടെ കറക്റ്റ് ചെയ്താൽ മതി. കോൺഷ്യൻസ് ശരിയായി, കോൺഷ്യൻഷ്യസ്നെസ്. അത് ശരി, അത് പറഞ്ഞു. ഈ പറഞ്ഞല്ലേ ഇത് ഏതാണ് ഈ വാക്കിന്റെ അർത്ഥം? ഞാൻ ലക്ഷ്മി നമ്മള് സാറിന് പറയുന്ന മനസാക്ഷി തന്നെ. അല്ല ബോധമൊന്നേ വരത്തുള്ളൂ, കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബോധം, അങ്ങനെ വരത്തുള്ളൂ. ഇത് ബോധത്തിന്റെയും ബോധമാണ്, ബോധത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. നീ ചിന്തിക്കുന്നത് ശരിയല്ല, മനസ്സിലായ? അതുകൊണ്ടാണ് കോൺഷ്യൻഷ്യസ്നെസ്. നമ്മളിതിന്റെ വേറെ ഒരു പദ സ്വാമി ഒരു വാക്ക് പറഞ്ഞു നോക്കുന്നത്, അതായത് മെറ്റാ കോൺഷ്യസ്നെസ്. മെറ്റ അവയർനെസ്, മെറ്റ കോൺഷ്യസ്നെസ്, അത് തന്നെ അത് തന്നെ ആ സാധനം. മെറ്റ അവയർനെസ്, മെറ്റ അവയർനെസ്, മെറ്റ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നതാണ്. ഇതിനെ കുറിച്ച് ഞങ്ങള് പേഴ്സണാലിറ്റി ട്രെയ്ഡ്സിന് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ ഒരു സംഗതി മുമ്പ് ചർച്ച ക്ലാസ്സുകളുണ്ട്, അതില് പറഞ്ഞ. അപ്പോ ഈ മറ്റുള്ളവരുടെ ഫെയ്ത്ത്, മറ്റുള്ളവരുടെ ഫെയ്ത്ത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഈ പറയുന്ന കോമ്പസിന്റെ ഡയറക്ഷനിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഇവിടെ പറയുന്നു നമുക്ക് സാധിക്കുന്ന കാര്യമാണ്, സാധിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും. ഇത്രയേ ഉള്ളൂ, ഒരിക്കലും നമ്മൾ ഇതിന്റെ പെർഫെക്ഷൻ വേണ്ടി ശ്രമിക്കരുത്. മനസ്സിലായോ? വീഴും. അതായത് അതാണ് പറയുന്നത്, മാനേജ്മെന്റും ലീഡർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം. ഒരു മാനേജ്മെന്റില് മാനേജ്മെന്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കുകയാണ്. എന്നുവെച്ചാൽ ചെയ്യുന്ന ജോലി വൃത്തിയായി ചെയ്യുക, ഭംഗിയായി ചെയ്യുക, വേറൊരാൾക്ക് കഴിയാത്ത കാര്യങ്ങളായാലും ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യുന്ന മാനേജ്മെന്റ് സ്കില്ലുള്ള ഒരാള് ഒരിക്കലും അയാള് ഓണസ്റ്റി ആയിരിക്കണമെന്നില്ല. മനസ്സിലായോ? അതായിരിക്കണമെന്നില്ല, അല്ലെ എത്തിക്കൽ വിർച്യൂസ് വേണമെന്നില്ല. മനസ്സിലായി? അങ്ങനെ ഒരാൾ ഒരിക്കലും ലീഡർഷിപ്പിൽ വരാൻ പാടില്ല. ലീഡർഷിപ്പ് വരുന്നയാളെന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ കാര്യം എന്താണ്? ഫസ്റ്റിൽ പറഞ്ഞ ലീഡർഷിപ്പ് അതൊന്നും അല്ല. ഫസ്റ്റിക്ക് ഞാനൊരു സെന്റൻസ് പറഞ്ഞു. ലെസ് അബൌട്ട് പെർഫെക്ഷൻ, മോർ അബൌട്ട് അലൈൻമെന്റ് ഉള്ള ആളായിരിക്കണം. അതാണ് ഗുരു പറഞ്ഞത്, സർവേ സോദര ബുദ്ധയ, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ആളായിരിക്കണം. മനസ്സിലായോ? എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അതായത് ഇപ്പോ അനീഷ് ഒരു വേണ്ടാതിനും ചെയ്തു, സ്വാമിയാണ് ലീഡർ, അപ്പൊ അനീഷിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അനീഷ് വേണ്ടാത്ത ഒരു കാര്യം ചെയ്തു, സ്വാമി എങ്ങനെ അത് കൈകാര്യം ചെയ്യും? സംഭവിക്കരുത് എന്ന് പറഞ്ഞു, തെറ്റാവർത്തിക്കരുത് എന്ന് പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് തെറ്റ് ആവർത്തിക്കരുത് എന്നുള്ളതല്ല, ശരിയായ വഴി അവന് കാണിച്ചു കൊടുക്കണം. മറ്റേതിന്റെ ഒരു സൈഡ്, ഇത് പോസിറ്റീവായ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതല്ല പ്രവർത്തിക്കേണ്ടത്, ഈ ഡയറക്ഷനിൽ നീ പോവുക. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളിന് അയാൾക്ക് ഗൈഡൻസിനുള്ള ശേഷി ഉണ്ടായിരിക്കുന്നു. അപ്പോ ഈ തെറ്റ് കുറ്റങ്ങൾ വീഴ്ചകളൊക്കെ എല്ലാവർക്കും സംഭവിക്കും, മനസ്സിലായോ? അയാള് വ്യക്തിയെ ജഡ്ജ് ചെയ്യരുത് എന്ന് വെച്ചാൽ, മനസ്സിലായോ? ജഡ്ജ്മെന്റലായിരിക്കരുത്, അതൊരിക്കലും പാടില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളും ഇവൻ പന്നെയാണ്, ഇവനെ അടിച്ച് പുറത്തു കളയണം, അല്ലെങ്കിൽ ഇവൻ നല്ലവനാണ്. ഈ രീതിയിൽ ജഡ്ജ്മെന്റൽ ആകാതെ മനസ്സിലാക്കിയിട്ട് ഇവൻ എന്റെ എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവനെ ഗൈഡ് ചെയ്യാൻ കഴിവുള്ളവനായിരിക്കും, ഒരു വഴിക്ക് കൊണ്ടുപോകാൻ. അപ്പോ അവന് ഒരു പക്ഷേ അവന് നേരെ പോകാൻ കഴിഞ്ഞെന്നിരിക്കും. നേരെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിന്റെ ഫലം അനുഭവിക്കുക എന്നുള്ളതല്ല വേറെ വഴിയില്ല. പക്ഷെ ഏത് സമയവും എന്താണ് തന്റെ ഉള്ളിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു കോമ്പസ് അവന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക, വിർച്വൽ കോമ്പസ്, മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ ക്വാളിറ്റീസും അവന്റെ ഉള്ളിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ആ വഴിക്ക് അവനെ നടക്കാൻ പ്രേരിപ്പിക്കുക. അല്ലാതെ എന്താണ് ഒരു പാർഷ്യലായതുകൊണ്ട് അവനെ ഒതുക്കാനല്ല, അവനെ അടിച്ച് പുറത്താക്കുക. കാരണം ഇപ്പോ വഴി തെറ്റുന്ന ഒരുത്തൻ നല്ല കഴിവുള്ള ഒരുത്തനായിരിക്കും. ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരും എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ടുള്ള ഒരു വിശേഷതയാണ് എന്ത്? എന്താണ് ദൗർബല്യം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, മനസ്സിലായോ? അത് അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പരിണാമപരമായി. പരിണാമം എന്ന് പറയുന്നത് മനുഷ്യനിൽ കൊണ്ടുവച്ച ഒരു സംഗതിയാണ് ഈ പറയുന്ന ദൗർബല്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് മനുഷ്യനെ അതിജീവനത്തിന് സഹായിച്ച ഒന്നാണ്, മുന്നോട്ട് പോകുന്നതിന് സഹായിച്ച ഒന്ന്. ഇതുവരെ അവൻ എത്തിയിരിക്കുന്ന ദൗർബല്യങ്ങൾ പലതും ഉള്ളതുകൊണ്ടാണ്. അല്ല, അവൻ തന്റെ ആയതുകൊണ്ടല്ല, തന്റെ ആയെങ്കിൽ എന്നെ നശിച്ചു പോയത്. അത് എന്തെന്നറിയാമോ? ഇപ്പൊ ഒരു എന്താണ് എതിരെ ഒരു പുലിയെ കണ്ട് ഇവൻ തന്റെ ഇടമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പിടിച്ചു തരും. പക്ഷെ അവൻ അപ്പൊ എന്ത് ചെയ്യണം? ഒളിക്കണം, കള്ളത്തരം കാണിക്കണം. കള്ളത്തരം കാണിച്ചവൻ രക്ഷപ്പെടും. ഇതാണ് പരിണാമം മനുഷ്യനിൽ കൊണ്ടുവന്ന ഒരു സവിശേഷം. അതുകൊണ്ടാണ് അവൻ അതിജീവിച്ചത്. അപ്പോ ഒരുത്തൻ കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദൗർബല്യവനുണ്ട്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും. അപ്പോ അതുള്ളതുകൊണ്ട് അവനോട് എന്താണോ ക്ഷമിക്കാനും അവനെ കറക്റ്റ് ചെയ്യാനും അവന് ശരിയായ വഴി കാണിച്ചു കൊടുക്കാനും ആണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരാൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ ഇമ്പാർഷ്യൽ ആയിരിക്കണം, ന്യൂട്രൽ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കും ഇപ്പോ തെറ്റ് ചെയ്യുന്ന ഇയാളാണ് ഇവനെ ഒതുക്കണം, മറ്റേയാളാണെങ്കിൽ അവൻ വേറെ ഗ്രൂപ്പിലാണ് അതുകൊണ്ട് അവനെ ഒതുക്കണം, ഇയാൾ നമ്മുടെ ഗ്രൂപ്പാണ് ഇവനെ രക്ഷിക്കുക. ഇതിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എഫക്ടും കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു, അത് മറക്കി വെക്കുന്ന ഒരു വിമിഷ്ടം എന്റെ ഉള്ളിലുണ്ട്. എപ്പോഴും മറ്റവന്റെ കുറ്റം പറഞ്ഞോണ്ട്, അത് പറഞ്ഞോണ്ടേരിക്കും. അത് മാത്രമല്ല, ഇതാണ് പ്രധാനം. ഒരാളൊരു ഇമ്പാർഷ്യൽ അല്ല, ന്യൂട്രൽ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാ, അപ്പൊ തനിക്ക് ഗ്രൂപ്പ് വേണമല്ലോ. തന്റെ ഗ്രൂപ്പിലുള്ളവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ പ്രൊട്ടക്ട് ചെയ്യും. തന്റെ എതിരെയുള്ളവൻ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അവനെ തകർക്കും. അപ്പൊ അത് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല. അപ്പോൾ ഒരാൾ ലീഡറായി നടക്കുമ്പോൾ ഇവന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് അവൻ സ്വയവും മനസ്സിലാക്കണം, മറ്റുള്ളവരും മനസ്സിലാക്കണം. സ്വയം ഒഴിഞ്ഞു മാറിയിരിക്കണം, അല്ലെങ്കിൽ അവനെ ഒഴിച്ചു മാറ്റി നിർത്തണം, രണ്ടുമാണ്. അപ്പോ അത് ഞാൻ പറഞ്ഞത് എന്താണ്, ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇത്തരം ക്വാളിറ്റികളിൽ സാധിക്കുന്ന കാര്യമില്ല. പക്ഷെ മാനേജ്മെന്റിന് പെർഫെക്ഷൻ ആവശ്യമാണ്. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പെർഫെക്റ്റ് ആയി ചെയ്യാൻ ഉണ്ടാകാൻ പറ്റും. അപ്പൊ എപ്പോഴും മാനേജ്മെന്റിൽ എന്താണ് എപ്പോഴും വേണ്ട എന്താണ് പെർഫെക്ഷൻ. ലീഡർഷിപ്പിൽ എപ്പോഴും വേണ്ട എന്താണ് ഫോക്കസ്, ഇത് ക്വാളിറ്റീസ് കൾട്ടിവേറ്റ് ചെയ്യുക, അത്രേ പറ്റൂ. അത് മാത്രമേ സാധിക്കും. വെരി നൈസ് സ്വാമി. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്കൊരു ബോധം മനസ്സിലാക്കി ജീവിക്കാറുള്ള. അപ്പൊ ഇനി രാഷ്ട്രീയത്തിലേക്ക് വരാം. എന്താണ് ആദ്യം പറഞ്ഞതിനോട്? അത് ഇൻസ്റ്റിറ്റ്യൂഷനിലെ പൊളിറ്റിക്സ് അല്ല, നാഷണൽ പൊളിറ്റിക്സ്. അപ്പൊ നമ്മള് എന്താണ് സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്നോണ്ട് എന്താണ് നമ്മളിലേക്കും മറ്റേ പൊളിറ്റിക്സും കടന്നു വരും. ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്സ് തന്നെ ഉണ്ട്, പക്ഷെ അത് പോസിറ്റീവായ പ്രശ്നമൊന്നുമില്ല. ഏത് പൊളിറ്റിക്സും പോസിറ്റീവായ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ മിഥ്യയായ ധാരണ എന്താണ്, നമ്മൾ പൊളിറ്റിക്കലി വിൻ ചെയ്യുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് സാധിക്കില്ല. പൊളിറ്റിക്കലി നമുക്ക് വിൻ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതിനുള്ള കാലിബർ നമുക്കില്ല. പൊളിറ്റിക്കലി വിൻ ചെയ്യുന്ന എപ്പോഴും ആരായിരിക്കും? അത് പ്രൊഫഷൻ ആക്കിയത്. നമ്മുടെ പ്രൊഫഷൻ സന്യാസമാണ്. നമുക്ക് പൊളിറ്റിക്കലി വിൻ ചെയ്യാൻ പറ്റില്ല. പൊളിറ്റിക്കൽ പ്രൊഫഷനായിരിക്കുന്നവൻ അവൻ വിൻ ചെയ്യും, നമുക്ക് നഷ്ടവും വരും. അവൻ നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് അവന്റെ കക്ഷത്തുകൊണ്ട് തലവെച്ചു കൊടുക്കരുത്, ഞെരുകിക്കളയും. എന്നുവെച്ചാൽ അവനാണ് നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ല, ഒരിക്കലും നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുള്ള കാലിബർ നമുക്കില്ല. ഇല്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് എന്താണ്? അതെ, ആ കാലിബർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പൊളിറ്റിക്സിൽ പോകും. മനസ്സിലാ? പൊളിറ്റിക്കൽ കാലിബർ ഉണ്ടെങ്കിൽ ഇപ്പൊ അനീഷ് എവിടെ ഇരുന്നെ പൊളിറ്റിക്കുക? അത് കഴിയാത്തതുകൊണ്ട് ഇവിടെ വന്നു ഇങ്ങനെ ഒരു ആരെ സാമ്യമായിട്ട്. എന്നിട്ട് ഇവിടെ ഇരുന്ന് അനീഷ് പൊളിറ്റിക്സ് കളിച്ച് അവന്റെ അടുത്ത് വല്ലതും നടക്കും? അതാലോചിച്ച് നോക്കി, ഒന്നും നടക്കത്തില്ല. അവൻ വിൻ ചെയ്യും, നമുക്ക് നഷ്ടവും വരും. മനസ്സിലായ? അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റു കച്ചവടത്തിന് ഒരിക്കലും തയ്യാറാകരുത്. നമുക്ക് അവരെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യം ചോദിക്കുന്നത്, അതായത് നമ്മള് ഈ ശാസ്ത്രീയോത്സവക്കുണ്ട്, അദ്ദേഹത്തിന്റെ അത് പരാജയം എന്താ കാരണം? അദ്ദേഹം കർണാകരം പോലും അദ്ദേഹത്തിന്റെ കാലിൽ വന്ന് വീഴുന്ന ആളായിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്വാമിജിയുടെ ലൈഫ് ഒരു ഫെയിലിയർ ആയിരുന്നു. മറ്റേ മാധവാൻ സ്വാമിക്ക് പ്രസിഡൻസി കൊടുത്ത പിന്നെ പുള്ളിക്ക് കയറാൻ പറ്റിയില്ല. അല്ല, പുള്ളിയുടെ ഒരു ടോട്ടൽ അട്ടർ ഫെയിലൂർ ആകുന്നതിന് കാരണം ഈ പറയുന്ന കരുണാകരനുള്ള ക്വാളിറ്റി പോലും പുള്ളിക്കില്ലായിരുന്നു. അതാണ് മാസ്ക്, ജീവിതം മൊത്തം. ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാസ്ക് ധരിച്ചിട്ട് എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തറിയാമോ, എന്നോട് തുറന്നു പറഞ്ഞാണ്, ഞാനൊരു പുല്ല് മൂടിയ കുളമാണ്, പുല്ല് മൂടിയിരിക്കുന്ന കുളമാണ്. പുല്ല് മൂടിയ കുളം എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ല് അത് മൂടിക്കിടക്കുന്ന ഒരു കുളമാണ്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ആഴം ആർക്കും അറിയാൻ പറ്റത്തില്ല. ഇത് ഈ കാല് വെച്ചാൽ ചാടി പോകും, താഴെ പോകും. ഭീഷണി കൂടെയാണ്. നല്ല രീതിയിൽ സൗഹൃദത്തിൽ ഇരുന്നും പറഞ്ഞാണ്. അപ്പോ ഓണസ്റ്റി എന്തൊക്കെയാണോ ഈ പറയുന്ന യാതൊരു ക്വാളിറ്റി ഇല്ലാത്തവരാണ്. അതായത് ഈ ഒരു ലീഡർഷിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഉള്ള ഒരാൾ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലാ? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മാനിപ്പുലേഷനാണ്. ഏത് കാര്യങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പോ അതിന് ഏറ്റവും വലിയ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം, വളരെ സിമ്പിളായ ഉദാഹരണം. ഇവിടെ നടന്നത് എന്താണെന്നുള്ളത് എനിക്കറിയാം, ദയവർക്കെല്ലാം മനസ്സിലാവും. എന്നുവെച്ചാ ഇദ്ദേഹത്തിന്റെ ഒരുപാട് തരത്തിലുള്ള തരികടകളും മറ്റു കാര്യങ്ങളും ഇത് ഞാനല്ല മനസ്സിലാക്കിയത്, എനിക്ക് മുമ്പും പലരും മനസ്സിലാക്കി, വിജിതാനന്ദ സ്വാമി മനസ്സിലാക്കി, സച്ചിദാനന്ദ സ്വാമി മനസ്സിലാക്കി, ഒരുപാട് സ്വാമിയാർ ഇത് മനസ്സിലാക്കി, ഞാൻ ഒടുവിലാ മനസ്സിലാക്കിയത്, ഞാനൊരു ഫോളിഷ് ആയതുകൊണ്ട്. പക്ഷെ അതെനിക്ക് ഗുണം ചെയ്തത്, അതുകൊണ്ടാണ് പിന്നെ എന്നെ ഇതൊക്കെ പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. മനസ്സിലായോ? ഞാനീ കാച്ചിയിൽ പോയി തർക്കവും അതും ഇതൊക്കെ പഠിച്ചിട്ട് ഈ സമൂഹത്തെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ലാതായിപ്പോയി, ഞാൻ വേറെ ലോകത്തായിപ്പോയി. മനസ്സിലായോ? ഒരു കള്ളനെ കണ്ടാൽ തിരിച്ചറിയാനുള്ള ശേഷി ഇല്ലാതായിപ്പോയി. അതെനിക്ക് അതെ അതെ. അപ്പോ ഇവരെല്ലാം ഓരോരുത്തരായിട്ട് കൂടെ നിന്ന് മനസ്സിലാക്കി പിരിഞ്ഞു പോയിട്ട് എനിക്കത് അംഗീകരിക്കാനുള്ള മനസ്സുപോലും വന്നില്ല. അപ്പൊ അങ്ങനെ വന്ന് ഇതൊക്കെ മനസ്സിലായി, ഞാൻ കയറി തിരിഞ്ഞു. ഇത് മനസ്സിലായപ്പോ ഞാൻ എന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ തന്നെ എന്റെ മോറൽ കറേജ് അതെനിക്ക് നേരത്തെ ഉണ്ട്, ചെറിയ പ്രായത്തിലേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കയറി ചോദ്യം ചെയ്ത്, ക്വസ്റ്റ്യൻ ചെയ്ത് ഏറ്റുമുട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഉണ്ടായിരുന്നവര്, ഇതിനകത്തുണ്ടായിരുന്നവര്, പ്രത്യേകിച്ച് ഞാനുമായി സഹകരിച്ചിരുന്നവരാണ് കൂടുതലും ബ്രഹ്മചാരികളും, ഇതിനകത്തുണ്ടായിരുന്ന കുറച്ച് 10-30 പേരും, ഇവരെല്ലാം മനസ്സിലാക്കി എന്താണ് ഞാൻ ഈ കാര്യത്തിൽ ജെന്യുവിൻ ആണെന്ന് ഇവരൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് ഇവരെല്ലാം എന്റെ കൂടെ നിന്നു. മനസ്സിലായോ? അപ്പോ എന്റെ എന്താണെന്നുള്ള ഇവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അവരെന്റെ കൂടെ നിൽക്കും. ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൽ വന്ന് ഇതിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിന് ഇറങ്ങുമ്പോ കുറെ പേരെന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു. കൂടുതലും വിദ്യാർത്ഥികൾ, ഞാനൊരു വിദ്യാർത്ഥി നേതാവിനെ പോലെയാണ് SFI KSU പോലെ ഞാൻ നിന്നു, എല്ലാരും എന്റെ കൂടെ നിന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ശരിയായ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെന്നുള്ള വിശ്വാസം കൊണ്ട് കൂടെ നിന്നു. അങ്ങനെ കൂടെ വന്നപ്പോ ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വയ്യാതായി. സമൂഹത്തിലെല്ലാം ഉടൻ തന്നെ എന്താണ് ഈ സംഗതികളെ മൊത്തം മാനിപ്പുലേറ്റ് ചെയ്ത് എന്താണ് പ്രചരിപ്പിച്ചത്? ഒന്ന് ജാതി പറഞ്ഞു, പറയാതെ പറഞ്ഞു. മറ്റൊന്ന് എന്താ പറഞ്ഞത്? നോർത്ത് ഇന്ത്യയിൽ നിന്ന് പിന്നെ RSS ശിവരമണം പിടിച്ചെടുക്കാൻ വരുന്നു, നമ്മളെല്ലാം ഒരുമിച്ചിരിക്കണമെന്ന് ഭയങ്കര ഒരു പ്രചാരണമാണ്. അതിനൊരു പത്രം കാര്യം, അതാണ് മാനിപ്പുലേഷൻ. ഇവിടെ നടന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. എന്താണോ ഇവിടെ ശരിക്കും സംഭവിച്ചത്, ഇവിടത്തെ കൊള്ളരുതാമയ്ക്ക് ഈ പുള്ളിയുടെ വേണ്ടാജനങ്ങൾക്ക് എതിരായിട്ടാണ് ഇവരെല്ലാം ബഹളം ഉണ്ടാക്കുന്നത്, ഞാനുൾപ്പെടെ. പക്ഷെ ജനങ്ങളിൽ അത് അറിയുന്നേ ഇല്ല. ഇദ്ദേഹത്തിന്റെ മാനിപ്പുലേഷനിലാണ് വീണുപോയത്. അതെന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന്റെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ്. മനസ്സിലായോ? ചാണക്യതന്ത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊക്കെ ആത്യന്തികമായിട്ട് ഈ ചെയ്യുന്നവർക്ക് തന്നെ ദോഷമായിട്ട് വരും, ആത്യന്തികമായിട്ട്. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ ഒരു ഒരിക്കലും ഒരു ലീഡർഷിപ്പ് നെഗറ്റീവ് പൊളിറ്റിക്സ് അല്ല, അവിടെ ഈ മാനിപ്പുലേഷൻ പാടില്ല. മാനിപ്പുലേഷൻ ദോഷം. ഈ തൽക്കാലം ചിലപ്പോൾ വിജയിച്ചാലും ശരി, ആത്യന്തികമായി എന്ത് ചെയ്യും? സത്യം വരുമല്ലോ. അതായത് ഇപ്പോ 3 days ഓർ വീക്ക്, 3 days ഓർ വീക്ക് ബ്ലാസ്റ്റ് പേഴ്സൺ സത്യം. അതായത് നമ്മള് തന്നെ അത് ഫെയിൽ ചെയ്യാം. ഇപ്പൊ ഞാൻ നിന്ന ഭാഗത്ത് തന്നെ നിന്നു. മനസ്സിലായോ? എനിക്കൊരു ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്നു, ഒരു ഓണസ്റ്റി ഉണ്ടായിരുന്നു, ഞാൻ അതിൽ തന്നെ നിന്നു. അപ്പോ മാനിപ്പുലേഷനും ഇന്റഗ്രിറ്റിയുമായിട്ട് നിൽക്കുമ്പോൾ ആത്യന്തികമായിട്ട് ഇന്റഗ്രിറ്റി തന്നെ വിജയിക്കും. അതാ സംഭവിച്ചത്. മാനിപ്പുലേഷൻ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ തന്നെ വരും. അതുകൊണ്ട് അതിന് അവിടെയാണ് നമുക്ക് മോറൽ കറേജ് വേണ്ടത്. നമ്മുടെ സെൽഫിഷ്നെസ്, നമ്മുടെ സ്വാർത്ഥ, നമ്മുടെ ലാഭം, ഇതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മോറൽ കറേജ് പോകും. അത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എത്തിക്സിനോട്, വാല്യൂസിനോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അതാണ് ഈ മാനിപ്പുലേഷൻ കൊണ്ട് നമുക്കൊരിക്കലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പാടില്ല. മോറൽ കറേജ് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്നുവെച്ചാൽ ആരോടെങ്കിലും ക്വസ്റ്റ്യൻ പിടിക്കാൻ പോകുന്നതല്ല. മോറൽ കറേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആത്മീയ ബലം. ആത്മീയ ബലം എന്ന് പറയും, അതിനെ നീക്കണം. അല്ല കണ്ണിങ്നെസ്, ബ്രൂക്കഡ്നെസ്, മാനിപ്പുലേഷൻ ഇതുകൊണ്ട് നമ്മൾ ജയിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പഴയ രാജഭരണകാലത്ത് ചാണക്യം കുറച്ചൊക്കെ നമ്മൾ പോകുന്നിടത്തെല്ലാം നമുക്ക് പെർഫെക്ഷൻ ആയിരിക്കും. നമ്മൾ ആലോചിച്ച് നമുക്ക് പോകുന്നിടത്തെല്ലാം അവിടെ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലം നഷ്ടപ്പെടും, അത് ചെല്ലുമ്പോ അവൾ മറ്റിടത്തെല്ലാം ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അതൊക്കെയാണ് എന്റെ എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്. ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കടുത്ത സാധനമാണ്. പഠിക്കണം, അതറിയണം. കള്ളന്മാരെ കണ്ട തിരിച്ചറിയണം. മനസ്സിലായോ? നമ്മളെ പാല് പോലെ ശുദ്ധമായിരുന്നു കഴിഞ്ഞാ എന്ത് പറ്റുന്ന വെച്ചാൽ ആരെങ്കിലും അതിൽ കൊണ്ടൊന്ന് വിഷം കലക്കും. അതുകൊണ്ട് ഇതാ നമ്മൾ ഇതിനെ കുറിച്ച് അവയർനെസ് വേണം. കണ്ടാ തിരിച്ചറിയണം. ഡിസ്ക്രിമിനേറ്റീവ് ആയിരിക്കും. ആ ഡിസ്ക്രിമിനേറ്റീവ് ആയിരിക്കും. കള്ളനെ കണ്ടാ തിരിച്ചറിയണം. അതുകൊണ്ട് ആ ഒരാത് വേണ്ടതാണ്.